പത്താമത്തെ ശ്ലോകം. വൈകുണ്ഠ ശക്തികൾ വളർന്നു ഭവൽപ്രസാദമൂലം രചിച്ചു വിധി മന്നില ജീവജാലം വൃക്ഷാദിയാം ഇളകിടാത്തവ പക്ഷി ജന്തുവർഗം മനുഷ്യദിവകം സുരരെന്നിതെല്ലാം മിഥ്യാഗ്രഹം ഭയം അഹങ്കൃതി രാഗം ഈർഷ്യ അജ്ഞാനകാര്യമിവ അഞ്ചുമവൻ ചമയ്ക്കേ ഒട്ടല്ല താമസപദാർത്ഥമിതെന്നു ദുഃഖപൂർവം സ്മരിച്ചു ചരണങ്ങൾ വിശുദ്ധനാകാൻ ധ്യാനിച്ചിരിക്ക മനസാ സനകൻ സനന്ദൻ പിന്നെ സനാതന മഹർഷി സനൽകുമാരൻ ആവിർഭവിച്ചിത് അവരോടരുളി രചിപ്പാൻ ത്വൽപാദഭക്തരവരാ വിധി തള്ളിയത്രേ അക്കോപശക്തിയടക്കിയ പൽപചരന്തൻ ഭ്രൂമധ്യഭാഗമതിൽ നിന്ന് മൃഡൻ ജനിച്ചു നാമം പദങ്ങളിവ നൽക വിരിഞ്ചനീ എന്ന നേ കരഞ്ഞിത് അതിനാൽ അവനാണ് രുദ്രൻ വ്യത്യസ്തമായ പതിനൊന്ന് വിശിഷ്ടരൂപം രുദ്രനു നൽകി നിജധാരജനങ്ങളെയും സ്ഥാനങ്ങൾ നൽകി പതിനൊന്ന് ഭവാൻ നിമിത്തം സൃഷ്ടിക്രിയയ്ക്കും അവനോടരുളി വിനീതം രുദ്രൻ ചമച്ച ഭയദോഗ്രവിരൂപരുദ്രസംഘം നിറഞ്ഞു ഭുവനത്രയവും വിരണ്ടു സൃഷ്ടിച്ചുടായക ശുഭലാഭമതിന്നു ചെയ്യുക നിത്യം തപസ് വിധി ശങ്കരനോട് ചൊന്നാൻ സൃഷ്ടിക്കവൻ രസികനായി രസികനായി മരീചി അത്രി പിന്നങ്കിരസ് കൃതുവും പുലഹൻ പുലസ്ത്യൻ ദക്ഷൻ വസിഷ്ഠ ഭൃഗു താവവക ഭക്തരാവും ശ്രീനാരദാദിയുമുദിച്ചു നിജാംഗഭൂവിൽ ധർമാതി നിർമ്മിതി കഴിഞ്ഞത കർദ്ദമനന്താൻ വാണി വിലാസവതി തന്നിൽ അജൻ ഭ്രമിച്ചാൻ തൽപുത്രരാം സനകദക്ഷമുഖോപദേശമൂലം വിടിഞ്ഞു വിധി തൻ്റെ തമോ വിമോകം വേദങ്ങൾ നാലുവദനങ്ങളിൽ നിന്നുമുണ്ടായി മറ്റുള്ള വിദ്യ മുഴുവൻ വിധിയാരചിച്ചു പുത്രർക്കു നൽകി അഖിലം ബലമട്ട് സർഗവൃദ്ധിക്കവൻ തവപദാംബുജമാശ്രയിച്ചു മാർഗം തെളിഞ്ഞു തനു രണ്ടു വിധത്തിലാക്കി നാരീ പുമാൻ മനുവുമാ മനുപത്നിദാനും വർദ്ധിച്ച മാനുഷരുമങ്ങിനെ വംശപൂർവം ഗോവിന്ദ മാരുതപുരേശ ഹരിക്കരോഗം.